ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സാന്ദ്രഭാഷ്യം അധ്യായം 3 പാദമൊന്ന് അധികരണം 1 സൂത്രം 7 ഭക്തം വാ അനാത്മവിത്വാദ് തഥാ ഹി ദർശയതി. ഇവിടെ പറയുന്നത് ചാന്ദോഗ്യത്തിലെ അപ്രകരണത്തെ കുറിച്ചാണ്. അപ്പൊ അവിടെ ശ്രുതി വിധിച്ചിരിക്കുന്നത് പഞ്ചാഗ്നിവിദ്യയാണ്. ആ പഞ്ചാഗ്നിവിദ്യയും ബ്രഹ്മവിദ്യ എന്നുള്ള ശബ്ദം കൊണ്ട് പറയും. ശരിക്കും അത് ബ്രഹ്മവിദ്യ അല്ല, പക്ഷെ അങ്ങനെ പറയാം. അങ്ങനെ പറയുന്നത് എങ്ങനെയാണോ അത് പറയുന്നതെന്ന് പറഞ്ഞു. അത് കർമ്മത്തെ അപേക്ഷിച്ച് അത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ബ്രഹ്മവിദ്യ അപേക്ഷിച്ച് അത് താഴ്ന്നതാണെങ്കിലും കർമ്മത്തെ അപേക്ഷിച്ച് അത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് വിദ്യാശബ്ദം പല സ്ഥലത്തും ഉപാസനയ്ക്ക് വേണ്ടി ഉപയോഗിക്കും, ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. അത് പ്രകരണം കൊണ്ട് തിരിച്ചറിയണം. ഇതെന്ത് അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? വിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യയാണോ അതോ ഉപാസനയാണോ? വിദ്യ എന്ന് പറഞ്ഞ് ഇവിടെ പഞ്ചാഗ്നി വിദ്യയാണ് പറയുന്നത്, അത് ഉപാസനയാണ്. അതെങ്ങനെ മനസ്സിലായി? വാക്യ താത്പര്യം അവഗമാ, വാക്യത്തിന്റെ താത്പര്യം അറിയുന്നുണ്ട്, അവഗമാ അറിയുന്നുണ്ട്. ഈ പ്രകടനത്തിലുള്ള വാക്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഉപാസനയാണ്, ബ്രഹ്മവിദ്യ അല്ല എന്നുള്ള മനസ്സിലാവും. തഥാ ശ്രുതീന്ദ്രം ചന്ദ്രമണ്ഡലേ ഭോഗ സദ്ഭാവം ദർശയതി സ സോമലോകെ വിഭൂതി അനുഭൂയ പുനരാവർത്തതെ. ചാന്ദോഗ്യത്തിൽ ചർച്ച ചെയ്യുന്നു, ബൃഹദാരണ്യത്തിൽ 6 അധ്യായത്തിലുണ്ട്, പ്രശ്നോപനിഷത്തിലുണ്ട്. അവിടെയും പറയുന്നു ഉപാസകന്റെയും കർമ്മിയുടെയും കാര്യം. ഇവിടെ ചന്ദ്രമണ്ഡലം എന്ന് പറയുന്നത് കർമ്മിയെ സംബന്ധിച്ചാണ്. കർമ്മി ഇവിടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് മരണശേഷം ചന്ദ്രമണ്ഡലത്തിൽ എത്തിച്ചേർന്ന് അവിടുത്തെ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നു എന്നും പറയുന്നു. അതായത് ശ്രുത്യന്തരം ചന്ദ്രമണ്ഡലേ, ശ്രുത്യന്തരം എന്ന് പറയുന്നത് പ്രശ്നോപനിഷത്ത്. ചന്ദ്രമണ്ഡലത്തിൽ ഭോഗസദ്ഭാവം അവിടെയും സുഖാനുഭവം ഉണ്ട് എന്നുള്ളത് ദർശയിപ്പി കാണിക്കുന്നു. സസ്വമലോകെന്ന് വെച്ചാൽ ചന്ദ്രമണ്ഡലത്തിൽ വിഭൂതി അനുഭവിക്കുക. ഇവിടെ വിഭൂതി എന്ന് പറയുന്നത് താൻ ഇഹലോകത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം, അതനുഭവിച്ചിട്ട് പുനരാവർത്തത വീണ്ടും ഇവിടേക്ക് തന്നെ വരുന്നു. തഥാ അന്യതവി ശ്രുത്യന്തരം അധ ഈ ശതം പിതൃണാം ജിതലോകാനാം ആനന്ദ സ ഏക കർമ്മദേവാനാം ആനന്ദോ ഏ കർമ്മണ ദേവത്വം അഭിസംബദ്ധ്യന്തി. ഇങ്ങനെയല്ല ശരിക്കും ഇതിൻ്റെ പാഠം. ഞാൻ വായിച്ചതുപോലെ അല്ല, പക്ഷേ ഈ പുസ്തകത്തിൽ അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഹിന്ദി പുസ്തകത്തിൽ ഇങ്ങനെ തന്നെ. അതായത് ഇവിടെ പറയുന്നത് ഇതും ബൃഹദാരണ്യത്തിലാണ്. പിതൃണാം ജിതലോകാനാം ആനന്ദ ശതം സ ഏക അങ്ങനെ വ്യത്യാസം. ആ അതാ ശരി. അങ്ങനെ വേണ്ടത് ഏകോ ഗന്ധർവലോകെ ആനന്ദോ അഥ ഏ ശതം ഗന്ധർവ. അതാണ് അതിന്റെ ക്രമം. പക്ഷെ ഇവിടെ ഇടയ്ക്ക് കുറച്ച് വിട്ടുപോയി ഈ പുസ്തകത്തിൽ. എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാണ്, സംസ്കൃത പുസ്തകങ്ങളും. അത് ഗീതാ പ്രസ്തം സത്യാനന്ദ സ്വാമി ഹിന്ദി. ആ സത്യാനന്ദ ദീപിക. ആ അത് അത് ശരിയാ. ഇവിടെ ഈ ലോകത്തിൽ പിതൃദേവതകളെ പ്രീതിപ്പെടുത്തി എന്ന് വെച്ചാൽ പിതൃദേവതകളെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്ത് മരണശേഷം പിതൃലോകത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ അവിടെ സ്ഥിരം വസിക്കുന്നവരാണ്, കൽപ്പാതിമോല വസിക്കുന്നവരാണ് പിതൃദേവതകൾ. അവരെല്ലാം സന്തോഷിപ്പിച്ച് ഇവിടെ കർമ്മങ്ങൾ ചെയ്തിട്ട് അവിടെ എത്തിച്ചേരുന്നു. അവർക്കും അവിടെ ഒരു സ്ഥാനം കിട്ടും. അവര് പിതൃദേവതകളാകത്തില്ല, അതുപോലെ ഏകദേശം കണ്ട അതുപോലെ. പക്ഷെ അവരുടെ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെയുള്ള 100 പേരുടെ ആനന്ദമാണ് ഒരു ഗന്ധർവ ലോകത്തിലെ ഒരാളുടെ ആനന്ദം. അങ്ങനെയുള്ള 100 ഗന്ധർവ ലോകത്തിലെ ആൾക്കാരുടെ ആനന്ദമാണ് കർമ്മദേവന്മാരുടെ എന്നാണ് ഇവിടെ പറയുന്നത്. കർമ്മദേവം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ആചാന ദേവന്മാരെന്ന് പറയുന്നത് കൽപ്പാദി മുതൽ തന്നെ അവിടെ ദേവന്മാരായിട്ടിരിക്കുന്നു. കർമ്മദേവന്മാരെന്ന് പറയുന്നത് ഇവിടെ കർമ്മങ്ങളെല്ലാം ചെയ്ത് അവിടെ എത്തിച്ചേരുന്നവർ. അപ്പം ഇതിലെല്ലാം 2 കൂട്ടരുണ്ട്. ഇവിടെ ഓരോരോ അശ്വമേധം പോലെയുള്ള യാഗങ്ങൾ, വലിയ യാഗങ്ങളൊക്കെ ചെയ്ത് അവിടെ ചെല്ലുന്നവരും അവരും ദേവന്മാരെയുണ്ട്. പക്ഷെ അവർ സ്ഥിരം ദേവന്മാരുടെ ആ സ്റ്റാറ്റസ് അവർക്ക് കിട്ടത്തില്ല എത്രയൊക്കെ പോയാലും. അപ്പൊ അതുകൊണ്ട് അവരെ കർമ്മദേവന്മാരെന്ന് പറയുന്നു. കർമ്മഫലമായി ദേവന്മാരായവർ പിതൃക്കളെ സംബന്ധിച്ചും അങ്ങനെയാണ്. അപ്പോൾ ആനന്ദ താരതമ്യം ചെയ്ത് നമ്മൾ പ്രധാരണത്തിൽ ചർച്ച ചെയ്തതാണ് വിശദമായി. അപ്പൊ അവിടെയും ഓരോരോ ലോകങ്ങളുടെയും സുഖ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. അതിന് പ്രമാണമായിട്ടാണ് ഇതിവിടെ എടുത്ത് കാണിച്ചത്. ഓരോ ലോകത്തിലുമുണ്ട് സുഖാനുഭവങ്ങൾ. അത് പിതൃലോകത്തിലായാലും ശരി, ഗന്ധർവലോകത്തിലായാലും ശരി, ദേവലോകത്തായാലും ശരി, അതിന് താരതമ്യമുണ്ട് എന്നാണ്. അതിൻ്റെ വ്യത്യാസം ഇതാണ്. ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് യാഗങ്ങളെല്ലാം ചെയ്ത് ദേവലോകത്തിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ദേവന്മാരുടെ ആനന്ദത്തെ കാണുമ്പോൾ അസൂയ തോന്നും. കാരണം അവർക്ക് 100 ഇരട്ടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇത് ഇഷ്ടാധികാരണം ദേവീ സഹ സംവസതാം ഭോഗപ്രാപ്തിയും ദർശയി. ഇവിടെ ഇത് കാണിക്കുന്നത് ഇങ്ങനെ ഇഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുന്നു, ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുന്നവർ ചന്ദ്രലോകത്തിലെത്തിക്കഴിഞ്ഞാൽ ദേവന്മാരോടൊപ്പം അവർക്ക് സുഖാനുഭവം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ചർച്ച. അവർക്ക് അങ്ങനെ ഉണ്ടോ ഇല്ലയോ ഉണ്ട് എന്നുള്ളതാണ്. ഏവം ഭക്തത്വാദ് അന്നഭാവവചനസ് ഇഷ്ടാധികാരണു അത്ര ജീവാ രംഹന്തീരി പ്രതീയത്തെ തസ്മാ രംഹതി സംപരിഷത്തേരി യുക്തം. അപ്പൊ തുടക്കത്തിൽ രംഹതി സംപരിഷത്വ എന്ന് പറഞ്ഞ് ശരി തന്നെയാണ്. എവിടെ നിന്ന് ഈ ജീവന്മാർ പോകുന്നുണ്ട്, ആത്മാവ് തന്നെയാണ് സഞ്ചരിക്കുന്നത്, അവിടെ എത്തിച്ചേരുന്നു. ദേവന്മാർ അവരെ പിടിച്ചു തന്നെയൊന്നുമില്ല, പക്ഷേ ദേവന്മാരുടെ ഉപകരണമായി അവിടെ കഴിയേണ്ടി വരും. അതെവിടെയും അങ്ങനെയാണ്. ആര് മറ്റൊരാളെ സേവിക്കുന്നു അവൻ്റെ ഉപകരണമായി തീരും. സേവിക്കുന്നവൻ സേവ്യനായ വ്യക്തിയുടെ ഉപകരണമായി തീരും. അത് ഒരു നിയമമാണ്. എവിടെയായാലും ഇഹലോകത്തായാലും ശരി പരലോകത്തായാലും ശരി. അതുകൊണ്ട് ഇവിടെ അതിന് ഉദാഹരണം പറഞ്ഞു. യജമാനനെ സേവിക്കുന്ന സേവകൻ യജമാനന്റെ ഉപകരണമാണ്, അയാളുടെ സുഖങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി മാറുന്നു. ഇത് തന്നെ ദേവന്മാരെ സംബന്ധിച്ച് സംഭവിക്കും. ദേവന്മാരെ അങ്ങനെ സേവിക്കാൻ പോയാൽ അവിടെ ചെന്ന് സുഖങ്ങൾ കിട്ടും, പക്ഷെ അവിടെ അവിടെ ഒരു ഉപകരണമായിരിക്കും, അവരുപയോഗിക്കും എന്നർത്ഥം. ലോകത്തും അങ്ങനെ തന്നെ ഏം ഭക്തത്വാ അന്നഭാവവചനസ്യ. അതുകൊണ്ട് ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് ദേവന്മാരാരെയും ഭക്ഷിക്കുന്നൊന്നുമില്ല, ഗൗണമായി പറഞ്ഞാണ്. ഭക്തം എന്ന് പറഞ്ഞാൽ ഗൗണമാണ്. അന്നഭാവവചനം, അന്നത്വവചനം, നേരത്തെ വചനത്തെ എല്ലാം കാണിച്ചു. ഇഷ്ടാധികാരനോ അത്ര ഇഷ്ടാധികാരണ പൂർവ്വത്തോട് ഏവം ഭക്തത്വാ അന്നഭാവവചന ഇഷ്ടാധികാരണ. ഇഷ്ടാധികാരികളുടെ അന്നഭാവവചനം ഭക്തമാണ്, ഗൗണമാണ്. ഇഷ്ടാധികാരണം എന്നുള്ള പൂർവ്വത്തിനോട് അന്വയിക്കും. സംസ്കൃതത്തിൽ എഴുതുമ്പം കൊത്തും കോമയും ഒന്നും കാണത്തില്ല, അങ്ങനൊരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അടുത്തു വരുന്ന പേരാണ് അത്ര ജീവാഹ രംഭന്തീരി പ്രതീയത. പിരിച്ചെഴുതിയിട്ടുണ്ട്, ഇവിടെ ചേർത്ത് എഴുതിയിരിക്കുന്നു. സെപ്പറേറ്റ് അത്ര ജീവാഹ രംഭന്തീരി പ്രതീയത. ഇവിടെ സന്ധിയുണ്ടോ? സന്ധി അങ്ങനെ വേണ്ടത്, ഇവിടെ സന്ധിയുണ്ട്. സന്ധിയുടെ ആവശ്യമുള്ള രണ്ടും രണ്ടാണ്. ഇഷ്ടാധികരണ അവിടെ നിർത്തണം. അത്ര ജീവാഹ രംഭ. അതുകൊണ്ട് ഈ പ്രണത്തിൽ നിന്ന് മനസ്സിലാകാം, ജീവന്മാരെല്ലാം പോകുന്നുണ്ട് വരുന്നുണ്ട്, ആരും അവിടെ പോയി മരിച്ചെന്നും പോകുന്നില്ല. തസ്മാരംഭതി സംപരശക്തൈരി വ്യക്തമേ വ്യക്തം. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞു ബ്രഹ്മതി സംപരശക്ത എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഇവിടെ രണ്ടർത്ഥങ്ങൾ ഒരേ വാക്കിന് കൊടുത്തിട്ട് വിപരീതമായ അർത്ഥങ്ങൾ കണ്ടെത്തുകയല്ലേ ചെയ്തത്? എങ്ങനെ? ഇവിടെ ആദ്യ അനാത്മവിത്വം ഉപപദ്ധ്യതെന്ന് പറഞ്ഞില്ല, പിന്നെ രണ്ടാമത് ആത്മവിദ പഞ്ചവിദ്യ വിജ്ഞാനം ഉള്ളവർക്ക് അത് സംഭവിക്കുന്നു പറഞ്ഞില്ലേ? എന്ത്? അന്നഭാവം ഇല്ല, അത് കർമ്മികളെ കുറിച്ചാണ്. പഞ്ചാഗ്നി വിദ്യ ഉള്ളവർക്കല്ല, അവരെ കുറിച്ച് പറയുന്ന അവർ നേരെ ആദിത്യ ലോകത്തിൽ പോയി പോകുന്നു. അവർക്കല്ല സംഭവിക്കുന്നത്, കർമ്മികൾ, കേവല കർമ്മികൾ, അവരാണ് അന്നഭാവത്തെ പ്രാപിക്കുന്നത്. അത് ചന്ദ്രലോകത്തിൽ എത്തിച്ചേരുന്നവരാണ് അന്നഭാവത്തെ പ്രാപിക്കുന്നത്, അവരാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. ബ്രഹ്മലോകത്തിലെത്തിയാൽ തിരിച്ചു വരുന്നില്ല എന്നാണ് അവിടെ ശ്രുതി പറയുന്നത്. ആ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, പക്ഷെ ചാന്തോഗീതി പറയുന്നുണ്ട്. എന്നാ പുനരാവർത്തം തേ, അവർ പിന്നെ തിരിച്ചു വരുന്നില്ല. അവിടെ ചെന്നിട്ട് അവർക്ക് ആത്മജ്ഞാനം ഉണ്ടാവും. ബ്രഹ്മണ സഹതേ സർവേ സംപ്രാപ്തേ പ്രതിസഞ്ചരേ പരസ്യാന്തി കൃതാത്മാന പ്രവിശന്തി പരംപദം. നേരത്തെ വന്ന ഭാഷത്തിൽ അവിടെ അവർക്ക് ബ്രഹ്മവിദ്യ ഉപദേശിക്കാനൊക്കെ ആളുണ്ട്, ഉപദേശിച്ച് അവിടെ നിന്ന് തന്നെ പോകുന്നു. ബ്രഹ്മവിദ്യ ഇല്ലാതെ എന്തായാലും നടക്കില്ല, ഇല്ലാതെ മുക്തി സംഭവിക്കത്തില്ല. ഇവിടെ ഈ അന്നഭാവം പറയുന്നതിന് ഇഷ്ടാപൂർത്ത ദത്തകാരികൾ, ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുന്നവർ, ഉപാസന കൂടാതെ കൃതാത്തിയെ അനുശയവാൻ ദുഷ്ടസ്മൃതിഭ്യാം യഥാ ഇതം അനേവം ച. അല്ല, ഉപാസകന് ഉപാസന ചെയ്യുമ്പോൾ ആ ഉപാസന കൃത്യമായിരിക്കും എന്ന് പറഞ്ഞാൽ, അവിടെ ഉപാസനയെ സംബന്ധിച്ചും അയാൾക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. അപ്പം അതുകൊണ്ട് അതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അതിനെ ചർച്ച ചെയ്യുന്നത്. അത് ഉപാസന എന്ന ഭാവന ഇത്തരത്തിലായിരിക്കും. അത് പോകുന്ന വഴി എല്ലാ ആൾക്കറിയണം. കാരണം പോകുന്ന വഴിയെക്കുറിച്ച് ശരിക്കറിഞ്ഞിരുന്നാലേ ആ വഴിക്ക് പോകാൻ പറ്റും. നയിച്ചുകൊണ്ട് പോകുന്ന ആരാണെന്ന് അറിയണം. അതിനെക്കുറിച്ച് അതുകൊണ്ട് പറയും. ഏതെല്ലാം സ്ഥലങ്ങളിൽ ചെന്നിട്ടാണ് തിരിഞ്ഞു പോകുന്നതെന്നറിയണം. നമ്മളൊരു യാത്ര പോകും പോലെയാണ്. അതുകൊണ്ട് ഓരോ ഭാഗങ്ങളും പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയണം. ഇത് ബോധമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയല്ല. സാധാരണ മനുഷ്യൻ മരിച്ചു പോകുമ്പോഴാണ് ബോധമില്ലാതെ പോകുന്നത്. ഉപാസകൻ അങ്ങനെയല്ല, ശരിയായ ബോധത്തോടുകൂടിയാണ് പോകുന്നു. അങ്ങനെ ചത്തുപോയാൽ ഒരു ബോധവും കാണത്തില്ല. അതുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇഷ്ടാധികാരണം ധൂമാദിന വർമ്മന ചന്ദ്രമണ്ഡലം അതിരൂഢാനാം ഭുക്ത ഭോഗാനാം തഥ പ്രത്യവരോഹ ആമ്നായതേ. തിരിച്ചു വരുന്ന കാര്യം പറയുന്നു. ഇഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുന്നവർ ധൂമാദിന വർമ്മന ചന്ദ്രമണ്ഡലം അതിരൂഢാനം. ധൂമാദി വർമ്മ മാർഗം, മാർഗത്തിലൂടെ ചന്ദ്രമണ്ഡലത്തെ അതിരൂഢന്മാർ ആയെന്നുവെച്ചാൽ അവിടെ കയറിപ്പറ്റിയവർ. ഭുക്തഭോഗാനാം, എന്നിട്ട് അവിടെ എല്ലാ അസുഖങ്ങളും അനുഭവിച്ചു. ഭോഗങ്ങളെല്ലാം അവരനുഭവിച്ചു. തദപ്രത്യവരോഹം, അവിടെ നിന്നുള്ള തിരിച്ചു വരവ്, പ്രത്യവരോഹം തിരിച്ചു വരവ്. ആമനായത്തെ പറയുന്നു എന്താണ്? തസ്മിൻ യാവ് സംവാദം ഉഷിത്വ അധ ഏതം ഏവ അധ്വാനം പുനർ നിവർത്തന്തേ യഥാ ഹിതം. തസ്മിൻ യവസംവാദം ഉഷിത്വ യവസംവാദം സംപതന്തി ഏന, ഏതുകൊണ്ടാണോ അവിടെ നിന്ന് വീഴ്ച സംഭവിക്കുന്നത്, അതാണ് സംവാദം എന്ന് പറഞ്ഞാൽ ഭാഷകാരാർത്ഥം പറയും കർമ്മക്ഷയം. സംവാദം എന്ന് വെച്ചാൽ കർമ്മക്ഷയം. അപ്പോൾ യാവത് സംവാദം ഉഷിത്വ, കർമ്മക്ഷയം വരെ യാവത് സംവാദം ഉഷിത്വ വസിച്ചിട്ട് ചന്ദ്രലോകത്തിൽ യഥാ ഹിതം, എങ്ങനെയാണോ പോയത്. ഹിതം ഇണിഗതവും നിഷ്ഠയാണ്. ഹിതം എങ്ങനെ പോയോ, യഥാ ഏതം ആ വഴിക്ക് തന്നെ, ഏതമേവ അധ്വാനം പോയ വഴിക്ക് തന്നെ പുനർനിവർത്തന്തേ തിരിച്ചു വരുന്നു. യഥാ ഹിതം പോയതുപോലെ, ഹിതം ഗമിച്ചത് പോയതുപോലെ പോയ വഴിക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. ഇത്യാരഭ്യ യാവുദരമണീയ ചരണാഹ ബ്രാഹ്മണാദിയോനിം ആപദ്യന്തേ കപൂയ ചരണാഹ ശയോനിം. അത് പിന്നെ അങ്ങോട്ട് പറയുന്നുണ്ട് ചണ്ടാളയോനിം ഇതി. പറയുന്നു അപ്പോ രമണീയ ചരണാഹ, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തവർ. ഉപാസനയല്ല, ഉപാസനയുടെ ഫലം അനുഭവിച്ചു കഴിഞ്ഞു. ഉപാസന അല്ലെങ്കിൽ കർമ്മം, അതിൻ്റെ ഫലം അനുഭവിച്ചു. ഇവിടെ കർമ്മികളെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഫലമല്ല ഇവിടെ അനുഭവിച്ചു, ആ പുണ്യം തീർന്നു. പക്ഷെ പിന്നെ കർമ്മശേഷമുണ്ടല്ലോ. അപ്പൊ ഇവിടെ നല്ല കർമ്മങ്ങളൊക്കെയാണ് അനുഷ്ഠിച്ചതെങ്കിൽ അവർ തിരിച്ചു വന്നിട്ട് അവരുടെ പുണ്യകർമ്മങ്ങൾക്കനുസരിച്ച് ബ്രാഹ്മണ ജന്മത്തെ പ്രാപിക്കുന്നു. ബ്രാഹ്മണ യോനി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ജന്മം, അതിനെ പ്രാപിക്കുന്നു. പുണ്യമനുസരിച്ചാണോ ജന്മം വരുന്നത്. കപൂയ ചരണ, കപൂയ ചരണം നിഷിദ്ധാചരണം. കപൂയം എന്ന് വെച്ചാൽ ദുഷിച്ചത് എന്നർത്ഥം. നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവര് സ്വാദിയോനിയും പട്ടിയായി ജനിക്കുന്നു. ഇത് പറയുന്ന പണ്ടത്തെ പട്ടികളുടെ കാര്യമാണ്. ഇന്നത്തെ ചില പട്ടികൾ കണ്ടുകഴിഞ്ഞാൽ പുണ്യം ചെയ്തതുപോലെയാണ്. അന്ന് അങ്ങനെയുള്ള ഭാഗ്യമൊന്നും പട്ടിയൊക്കെ അത് കാലമനുസരിച്ച് ഈ ജന്മമൊക്കെ മാറി മാറി വരും. ഇതിപ്പോ ബ്രാഹ്മണ ജന്മത്തെ പ്രാപിക്കുന്നതിനും നല്ലത് പട്ടി ജന്മത്തെ പ്രാപിക്കുന്നതാണെന്ന് പട്ടിയെ കണ്ടാൽ തോന്നിപ്പോകും. അവരുടെ ജീവിതവും സുഖ സൗകര്യങ്ങളും ലക്ഷറി ലൈഫൊക്കെ കണ്ടു കഴിഞ്ഞു. ഉണ്ട് ആശ്രമത്തിൽ കഴിയുന്ന, ബാക്കി ഞാൻ പറയുന്നില്ല. അല്ല, ഇവിടെ ഇവിടെയൊക്കെ നടക്കുന്ന പട്ടികൾ ഭാഗ്യം ചെയ്തവർ, പുണ്യം ചെയ്തവരല്ലേ. പണ്ടത്തെ നിയമമാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ. ഇന്നത്തെ നിയമമല്ല, ഇന്നത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ ഇന്നും കാണും അങ്ങനെ കഷ്ടപ്പെടുന്ന എല്ലാവരിലും ഉണ്ടല്ലോ. മനുഷ്യരിലും ഉണ്ട്, പട്ടികളിലും ഉണ്ട്. ഇന്ന് ജാതിയും ഒന്നും നോക്കിയില്ലല്ലോ, മനുഷ്യൻ സൂചിക്കുന്നതും കഷ്ടപ്പെടുന്നു. അതിനകത്ത് വേറെ കാര്യമുണ്ട് ഈ പറയുന്നതിൽ. അതായത് ഇവിടെ ബ്രാഹ്മണ ജന്മം എന്ന് പറയുന്നുള്ള ഉദ്ദേശിക്കുന്നു വളരെ സദ്വൃത്തന്മാരായി സദാചാര നിഷ്ഠയോടുകൂടി യമനിയമാദികളോടുകൂടി ജീവിക്കുന്ന ഒരു വിഭാഗം, ശാസ്ത്രങ്ങളെയൊക്കെ അനുസരിച്ച് പിന്നെ ആ കാലത്തിലെ ധർമ്മം ഒക്കെ പാലിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം. അതാണെങ്കിൽ പുണ്യത്തിന്റെ ഫലമായി അങ്ങനെ ജനിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്, അംഗീകരിക്കേണ്ടി വരും. ഇനി ഇവിടെ തന്നെ പറയും ചണ്ടാള യോനിം എന്ന് പറയും. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള യാതൊരു ധർമ്മങ്ങളും പാലിക്കാതെ ജീവിക്കുന്നവർ അങ്ങനെ ഒന്ന് ജനിക്കുന്നു. അപ്പോൾ പുനർജന്മത്തെ അംഗീകരിക്കുമ്പോൾ ഇതൊക്കെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്ന തെറ്റില്ല. അവരുടെ ആ മനുഷ്യജന്മം പിന്നീട് ശ്രേയസ്കരമാകത്തക്ക രീതിയിൽ ഉള്ള ചുറ്റുപാടുകളിൽ വന്ന് ജനിക്കുക എന്ന് പറയും. അങ്ങനെ അങ്ങനെയും മനസ്സിലാക്കാം. പിന്നെ ഇങ്ങനെ ഉള്ള ഭാഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിന് പലതരത്തിൽ ഇതൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. വ്യാഖ്യാനിക്കുന്ന ഓരോരുത്തരുടെ ബുദ്ധിസാമർത്ഥ്യം അനുസരിച്ച്. അപ്പൊ ചിലർ വ്യാഖ്യാനിക്കും ബ്രാഹ്മണ ജോനിയും അബദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ബ്രാഹ്മണ ജാതിയിൽ ജനിക്കണമെന്ന് പറയും. അങ്ങനെ അർത്ഥം വരും. അപ്പോ അതിന്റെ അർത്ഥം വരും ബ്രാഹ്മണ ജാതിയിൽ ജനിച്ചവരെല്ലാം പുണ്യം ഉള്ളവരാണ് എന്ന് പറയും. ചണ്ടാള ജാതിയിൽ ജനിച്ചവരെല്ലാം പാപം ചെയ്തവരാണ്. അങ്ങനെ വ്യാഖ്യാനിക്കും. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണ ജാതിയിൽ ജനിച്ചാൽ മാത്രം മതി, അതുകൊണ്ട് എല്ലാ പുണ്യവും അവിടെ ഉണ്ടാവും, പിന്നെ എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. അങ്ങനെ ഒരർത്ഥം പറയും. ചണ്ടാള ജോനിയിൽ ജനിക്കുന്ന എല്ലാവരും ഭാവികളാണ്, പുണ്യമുള്ള അവിടെ ജനിക്കത്തില്ല, അങ്ങനെയൊക്കെ അർത്ഥങ്ങൾ പറയും. അപ്പോൾ അവിടെ ഉച്ചനീചത്വങ്ങൾ വരും, സാമൂഹ്യ നീതി ഇല്ലാതെയാവും. അപ്പോൾ ഇത് വ്യാഖ്യാനങ്ങൾ അനുസരിച്ചിട്ടാണ്, അല്ലാതെ അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ എഴുതി വെച്ചവരുടെ മനസ്സിലെന്തായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വ്യാഖ്യാനിക്കുന്നവരുടെ മനസ്സിലെന്താണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇതൊക്കെ മനുഷ്യരെ തന്നെ എഴുതി വെച്ചതല്ലേ. അപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പുണ്യവാന്മാരായിരിക്കും എന്ന് കരുതിയാണ് എഴുതി വെച്ചതെങ്കിൽ അത് സ്വാർത്ഥതയാണ്. ഇനി ചണ്ടാളന്റെ കൂട്ടത്തിൽ ജനിച്ചാലെല്ലാം പാപികളായിരിക്കും എന്ന് പറഞ്ഞാണ് എഴുതി വെച്ചതെങ്കിൽ അതിനും സ്വാർത്ഥതയായിരിക്കും. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നു, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അത് നമുക്ക് അവരവരുടെ എന്തായാലും മനുഷ്യ എഴുതി വെച്ചാണ്, അതിന് സ്വാർത്ഥതയുണ്ടെങ്കിൽ അതിന് സ്വാർത്ഥത കാണും, അതില്ലെങ്കിൽ ഇല്ല എന്നേ പറയാൻ പറ്റും. ഈ ഭാഗങ്ങൾ വെച്ചിട്ടാണ് രണ്ടു തരത്തിലുള്ള വാദഗതികൾ നടക്കുന്നത്. ജാതി എന്ന് പറയുന്നത് ജന്മം കൊണ്ടാണ്, നല്ല പുണ്യപാപങ്ങൾ അനുസരിച്ച് ഏത് തരത്തിലും വ്യാഖ്യാനിക്കാം. ബ്രാഹ്മണ ജന്മം എന്ന് പറയുമ്പോൾ അത് ജന്മം കൊണ്ട് തന്നെയാണെന്ന് വ്യാഖ്യാനിച്ചാൽ ഭാഷാപരമായി ശരിയാണ്, അങ്ങനെ അർത്ഥം കൊടുക്കാം. അല്ല പുണ്യം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അതുകൊണ്ട് ഈ തർക്കം പഴയകാലം മുതലേ ഉണ്ട്. എന്തായാലും എഴുതി വെച്ചവർ ബുദ്ധിമാന്മാരാണ്. ഇനി വരുന്നവർ തിറക്കിക്കട്ടെ എന്നവർ കരുതിയിരുന്നിരിക്കുന്നു. ആ എന്തായാലും അതും വേറൊരു വിഷയം. ഈ കാഴ്ചപ്പാടുകൾ പണ്ടേ ഉണ്ട് രണ്ട് തരത്തിൽ. രമണീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുണ്യം, ചരണം എന്ന് വെച്ചാൽ ആചരണം, പുണ്യകർമ്മങ്ങൾ. അത് ആ പുണ്യകർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പറയുമ്പോൾ അത് പിന്നെ വർണ്ണം ആശ്രമം രണ്ടിലേക്കും പോകും. അന്നത്തെ കണക്കനുസരിച്ച് ധർമ്മം എന്ന് പറയുന്നതിന് പോവും. അത് ധർമ്മം എന്ന് പറയുമ്പോൾ അതും മാറും. ധർമ്മവർണ്ണത്തിനനുസരിച്ചും ആശ്രമത്തിനനുസരിച്ചും ഒക്കെ മാറും. അതെല്ലാം കൂടെ എടുത്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാലത്തിനനുസരിച്ച് അന്ന് ധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ന് അനീതിയാണ്. അതുകൊണ്ട് ആ കാലത്തിന് വേണ്ടി പറഞ്ഞാണ്. ഇന്നത്തെ ധർമ്മം എന്ന് പറയുന്നത് മനുസ്മൃതിയിലും ഗൗതമ സ്മൃതിയിലും ഒക്കെ പറഞ്ഞാണ്. ഇന്ന് ധർമ്മമായിട്ട് ആരും സ്വീകരിക്കത്തില്ല. അന്നത്തെ നീതി ഇന്ന് അനീതിയാണ്. അങ്ങനെയൊക്കെ മാറ്റം വരും. അതുകൊണ്ട് എന്താണ് ആചരണം എന്ന് പറഞ്ഞാൽ കാലദേശ ഉചിതമായി വരുന്ന ആചരണങ്ങളെന്ന് സ്വീകരിക്കേണ്ടി വരും ഇന്ന് വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് ഇതെല്ലാം കാല അനുസാരിയായി വ്യാഖ്യാനിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാമെന്നാണ്. ഇതൊന്നും കാലത്തിന് യോജിച്ച കാര്യങ്ങളെല്ലാം പിന്നെ നമ്മൾ വ്യാഖ്യാനിച്ച് ശരിയാക്കി എടുത്തോളണം എന്ന്. നേരെ ശരിയാകത്തില്ല, വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തണം എന്ന് പറയുന്നതാണ്. കാരണം ഇതൊക്കെ ശരിയാക്കേണ്ട ബാധ്യത ഉണ്ടെന്ന് കരുതുന്നവർക്ക് ഇതൊക്കെ എങ്ങനെയും വ്യാഖ്യാനിച്ച് ശരിയാക്കും. പക്ഷെ ഇത് വെച്ചുകൊണ്ടാണ് വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത്. പുണ്യം ചെയ്തവൻ ബ്രാഹ്മണ ജന്മത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പിടിവള്ളിയാണ് ജാതിവാദികൾക്ക്. അപ്പോൾ പുണ്യം ചെയ്തവര് മാത്രമേ ലോകത്തുള്ള ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവരെല്ലാം പുണ്യം ചെയ്തവരാണ്. പിന്നെ അതിന് താഴോട്ട് വരുന്നവരും പുണ്യം കുറഞ്ഞു കുറഞ്ഞു വരും. ഇങ്ങനെ വ്യാഖ്യാനിക്കും. അവന് കുറച്ച് പേര് ഞങ്ങൾ ശ്രേഷ്ഠന്മാരാണ്, ബാക്കിയുള്ളവരെല്ലാം നികൃഷ്ടന്മാരാണെന്ന് വ്യർത്ഥമായി അഭിമാനിക്കും. അതൊക്കെ നടക്കുന്നുണ്ട്. അതിനെതിരായിട്ട് മറ്റുള്ളവർ തിരിച്ചു വ്യാഖ്യാനിക്കും. ചെറുത് പറയുന്ന അതുകൊണ്ട് ഇതേ അങ്ങ് തള്ളിക്കളയാം, ഇത് വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല, ഇതെടുത്തു കഴിഞ്ഞാൽ ഈ തർക്കവിതർക്കങ്ങൾ വരും, ഇതൊന്നും ശരിയല്ല, അങ്ങനെയുള്ള മൂന്നാമത്തെ പക്ഷം, പല പക്ഷങ്ങളുമുണ്ട്. തത്ര ഇതം വിചാര്യത, അതുകൊണ്ട് ഇവിടെ ചിന്തിക്കുന്നു. എന്താണ് കിം നിരനിശയ ഭുക്ത കൃഷ്ണ കർമാണഹോ കർമാണഹ അവരോഹന്തി അഹോസിത് സാനുശയ. അപ്പൊ ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഇതാണ്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ എല്ലാ കർമ്മവും നശിച്ചിട്ടാണോ വരുന്നത് എന്ന് വെച്ചാൽ കർമ്മ സംസ്കാരം, പുണ്യമോ പാപമോ ഏതാണോ എന്തോ ശേഷിക്കുന്നത്, അതനുസരിച്ചാണോ തിരിച്ചു വരുന്നത്, അതോ ഒന്നുമില്ലാതെ വരുന്നോ, അതാണ് ഇവിടുത്തെ ചർച്ച. കാരണം ഇതിനൊരു തുടർച്ച വേണമല്ലോ. ഇവിടെ കർമ്മം ചെയ്യുന്നു, അവിടെ പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ഇവിടെ ജന്മം വരുന്നു, ഇതിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു കർമ്മ സംസ്കാരം വേണം. അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കിം നിരനുശയാഹ, അനുശയം എന്ന് വെച്ചാൽ കർമ്മ സംസ്കാരം. അത് രഹിതമായിട്ടാണോ ഭുക്ത കൃഷ്ണ കർമാണഹ അവരോഹന്തി. കൃഷ്ണകർമ്മം എന്ന് വെച്ചാൽ പൂർണ്ണ കർമ്മങ്ങളും അനുഭവിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കർമ്മഫലം എല്ലാം അനുഭവിച്ചിട്ട് കർമ്മ സംസ്കാരം ക്ഷയിച്ചിട്ട് വരുന്നു അവരോഹന്തി, തിരിച്ചു വരുന്നു അഹോസി. മറിച്ച് വികല്പമാണ് വ സാനിശയ കർമ്മ സംസ്കാരത്തോടുകൂടിയാണോ ഇത്. കിം തവത് പ്രാപ്തം, എന്താണ് ഇവിടുത്തെ പൂർവപക്ഷം പറയുന്നു? നിരനിശ്ചയ, എല്ലാം ക്ഷയിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. പിന്നെ ഇവിടെ വന്ന് എല്ലാം ഒന്നേ ഒന്ന് സമ്പാദിക്കേണ്ടി വരും. കുതഹ, എന്തുകൊണ്ട് യാവത് സംവാദം ഇത് വിശേഷണ? കാരണം ശ്രുതിയിൽ യാവത് സംവാദം എന്ന് പറഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കാം എല്ലാം ക്ഷയിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. പൂർവപക്ഷ സിദ്ധാന്തി പറയുന്ന അങ്ങനെയല്ല, എല്ലാം നശിക്കുന്നില്ല. ഇവിടെ അടുത്ത് ശരീരം സ്വീകരിക്കുന്നതിന് വേണ്ട സാധനങ്ങളും കൊണ്ടാണ് വരുന്നത്. സംവാദ ശബ്ദേന അത്ര കർമാശയ ഉച്ചതേ, സംവാദം എന്നുള്ള ശബ്ദം കൊണ്ട് ഇവിടെ കർമ്മ സംസ്കാരത്തെയാണ് പറയുന്നത്. പക്ഷെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത് സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മക്ഷയം, കർമ്മ സംസ്കാരത്തിന്റെ ക്ഷയം എന്നാണ്. ഇത് പൂർവക്ഷിയുടെ വ്യാഖ്യാനമാണ്. കർമാശയം സമ്പത്തി അനേന അസ്മാ ലോകാത് അമൻ ലോകം ഫലഭോഗ ഉപഭോഗ എഴുതി. സംവാദം എന്ന് വെച്ചാൽ കർമ്മ സംസ്കാരം എന്ന് പറയാൻ എന്താ കാരണം? ആ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക് പതിക്കുന്നു അനുഭവത്തിന് വേണ്ടി. സമ്പതന്തി അനേന, എന്തുകൊണ്ടാണോ ഈ ലോകത്തിലേക്ക് പതിക്കുന്നത്? അസ്മാ ലോകാത് അമൻ ലോകം, ആ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിൽ, പരലോകത്തിൽ നിന്ന് ഈ ലോകത്തിൽ, എന്തിനു വേണ്ടി? ഫലഭോഗമായ കർമ്മഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി. എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയതും കർമ്മഫലത്തെ അനുഭവിക്കാൻ വേണ്ടിയാണ്, തിരിച്ചു വരുന്നതും കർമ്മഫലത്തെ അനുഭവിക്കാൻ വേണ്ടിയാണ്. യാവസംവാദ ഉഷുത്യോതിജ കൃഷ്ണസ്യ തസ്യ കൃതസ്യ തത്രൈവ ഭുക്തതാം ദർശയതി. പൂർവക്ഷി പറയുന്നു യാവസംവാദ ഉഷിത്വം എന്ന് പറഞ്ഞാൽ സർവകർമ്മങ്ങളുടെയും ഫലത്തെ അനുഭവിച്ചിട്ട് കൃഷ്ണസ്യ തസ്യ കൃതസ്യ ചെയ്ത കൃതം എന്ന് പറയുന്നത് കർമ്മ സംസ്കാരം, ഇവിടെ ചെയ്ത കർമ്മത്തിന്റെ സംസ്കാരം ഫലം. തത്രൈവ ഭുക്തതാം ദർശയതി, അവിടെ തന്നെ അനുഭവിക്കുന്നു എന്നാണ്. തേഷാം യഥാ തത് പര്യവൈതി പ്രധാനത്തിൽ പറയുന്നു. അവരുടെ കർമ്മങ്ങളെല്ലാം എപ്പോഴാണോ പര്യവൈതി പരിക്ഷീണ സംഭവിക്കുന്നത്, ക്ഷയിക്കുന്നത് എന്നാണ് പര്യവൈതി എന്ന് പറയുന്നത്. ക്ഷയിക്കുമ്പോൾ വരുന്നു എന്നാണ്. ഇതേ ശ്രുതിയന്ത്രേണ ഏഷേ വാർത്ത പ്രദർശിത. ഇങ്ങനെ ബൃഹദാരണ്യത്തിനും പറയുന്നത് എന്താണോ, കർമ്മങ്ങളെല്ലാം ക്ഷയിച്ചിട്ടാണ് തിരിച്ചു വരുന്നതെന്നാണ്. യാവതമുഷ്മൻ ലോകി ഉപഭോക്തമീ കർമ്മ താവത് ഉപഭുക്തീ കൽപ്പയിഷ്യം. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം, സർവവും ക്ഷയിക്കുന്നു എന്ന് എന്തിനു സ്വീകരിക്കണം? ആ ലോകത്ത് പോയി എന്താണോ അനുഭവിക്കേണ്ടത് അതനുഭവിച്ചു, അതെല്ലാം ക്ഷയിച്ചിട്ട് തിരിച്ചു വരുന്നു എടുത്താൽ പോരെ എന്നാണ്. യാവത് അമുഷ്മൻ ലോക ഉപഭോക്തവ്യം കർമ്മ, ആ ലോകത്തിൽ ഏതൊരു കർമ്മഫലത്തെയാണോ അനുഭവിക്കേണ്ടത് തവത് ഉപഭുക്തി, അതനുഭവിക്കുന്നു. ഇനി കൽപ്പയിഷ്യം, എന്ന് കൽപ്പിക്കാം? പൂർവക്ഷി പറയുന്നു നൈവം കൽപ്പയിതും ശക്യതേ, അങ്ങനെ കൽപ്പിക്കാൻ സാധ്യമല്ല. യത് കിഞ്ചയിത്തി അന്യത്ര പരാമർശ. യത് കിഞ്ച എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ പൂർണ്ണ കർമ്മക്ഷയം സംഭവിക്കുന്നു എന്നാണ്. പ്രാപ്യാന്തം കർമ്മണഹ തസ്യ യത് കിഞ്ച ഇഹ കരോത്യയം തസ്മാൻ ലോക പുനരെത്തി അസ്മൈ ലോകായ കർമ്മണേ. പ്രാപ്യാന്തം കർമ്മണ തസ്യ തസ്യ അവന്റെ കർമ്മണഹ അന്തം പ്രാപ്യ, കർമ്മങ്ങളെല്ലാം ക്ഷയിച്ചിട്ട് എവിടെ? പരലോകത്ത്. ഏത് കർമ്മ? യത് കിഞ്ച ഇഹ കരോത്യം, ഈ ലോകത്തിൽ അവൻ എന്താണോ ചെയ്തത് അതെല്ലാം ക്ഷയിച്ചിട്ട് തസ്മാലോക പുനർ ഏതി, ആ ലോകത്തിൽ നിന്ന് വീണ്ടും വരുന്നു, ഏതി വരുന്നു, അസ്മി ലോകായ കർമ്മണേ, ഈ ലോകത്തിൽ എന്തിനു വേണ്ടി കർമ്മം ചെയ്യാൻ വേണ്ടി, ഇന്നൊന്നും ശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇരിഹി അപരാശ്രിതർ യത്കിഞ്ചേത്തി അവിശേഷ പരാമർശേന കൃഷ്ണസീത കൃതസ്യ കർമ്മ തത്ര ക്ഷൈതതാം ദർശയതി. ഈ ശ്രുതി എന്താ പറയുന്നത്? സമ്പൂർണ്ണ കർമ്മങ്ങളും ക്ഷയിച്ചിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. അഭിജപ്രായണം അനാരബ്ധ ഫലസ്യ കർമ്മണോ അഭിമഞ്ചകം. അത് മാത്രമല്ല, ഈ മരണം എന്ന് പറയുന്നത് പ്രാരബ്ധ സംസ്കാരത്തിന്റെ അഭിവ്യഞ്ജകമാണ്. പൊതുവെ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു. അതായത് അടുത്തൊരു ജന്മത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? പ്രാരബ്ധ കർമ്മം ത്തിന്റെ അഭിവ്യഞ്ജകമാണ്. ഫല ഉന്മുഖത എന്ന് പറയും, ഫലം കൊടുക്കാൻ അത് തയ്യാറാകുക. തത്വജ്ഞാനി ഒഴികെ എല്ലാവരിലും അത് സംഭവിക്കും. മരിക്കുന്ന സമയത്ത് പൂർവകർമ്മങ്ങളിൽ ഏതാണോ പാകമായത് അടുത്ത് ഫലം കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന അതിൻ്റെ അഭിവ്യക്തി ഉണ്ടാവും. എന്നുവെച്ചാൽ ആ കർമ്മത്തിനനുസരിച്ചാണ് ജന്മം ഉണ്ടാകുന്നത്. ജന്മം ഉണ്ടായേ പറ്റൂ എല്ലാവർക്കും എന്നാണ് വൈദിക മതം. തത്വജ്ഞാനിയാണെങ്കിലോ, തത്വജ്ഞാനിക്ക് എന്തുകൊണ്ട് പിന്നെ ഒരു ജന്മം ഉണ്ടാകുന്നില്ല? അവിടെ പ്രാരബ്ധ കർമ്മം അഭിവ്യക്തമാകുന്നില്ല. പല കാരണങ്ങൾ പറയും. ഒന്ന്, പൊതുവെ പറയുന്ന എന്താണോ, തത്വജ്ഞാനം കൊണ്ട് നശിച്ചു എന്ന് പറയും. ബാധിതമായി തത്വജ്ഞാനിയെ സംബന്ധിച്ച് കർമ്മം തന്നെ ബാധിതമായി. ബാധിതമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അത് അഭിവ്യക്തമാകുന്നത്? ചത്ത പാമ്പ് ആരെയും കടിക്കത്തില്ലല്ലോ. അതുകൊണ്ട് സത്യം എന്ന് പറയുന്ന തന്റെ സ്വരൂപമായി അതിനെ ബന്ധിക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ ബാക്കിയുള്ളതെല്ലാം എന്താണോ, ദേഹാദികൾ ഉൾപ്പെടെ കർമ്മങ്ങളെല്ലാം തന്നെ അതിനെ സത്യമെന്ന് കരുതുമ്പോൾ മാത്രമാണ് അത് ബന്ധിക്കുന്നത്. അസത്യമാണെന്ന് ബോധിച്ചാൽ പിന്നെ അതിന് ബന്ധനശേഷി ഇല്ല, അത് ബന്ധിക്കുന്നില്ല. അതാണ് ബാധിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ജന്മം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ പറയുന്ന ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മുക്തനായി വീണ്ടും ബദ്ധനാണെന്ന് കരുതിയും വീണ്ടും മുക്തിക്ക് വേണ്ടി അപ്പൊ പിന്നെ ആ അതാണ് മുക്തി എന്ന് പറയുന്നത്. അതിനാണ് അത് സ്വന്തം മുക്തി. ഇവിടെ പറയുന്ന അദ്വൈതിയുടെ മുക്തി. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മുക്തി കാണും. അതിനെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. സ്വന്തം മുക്തി അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ഒരു വിരോധമില്ല. ഇവിടെ പറയുന്ന ഇതാണ്, ത്രികാലത്തിനും അത് ബാധിതമാണ് എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ പറയുന്നു. പിന്നെ കഴിഞ്ഞ ദിവസവും പറഞ്ഞൊരു സമാധാനം എന്താണ്? കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്ന് ആരെങ്കിലും ഇന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ജന്മം ഉണ്ടാകാത്തതിന് കഴിഞ്ഞ ദിവസം ഒരു സമാധാനം പറഞ്ഞു. ആ ഒരാളുണ്ട്, ഞാനും പറഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒന്ന് കാമമാണ്. അപ്പൊ കാമന ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് കാമനയുടെ ഫലമായിട്ടുള്ള ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്നാണ് ജന്മം എന്ന് പറയുന്നത് എന്താണ്? ആ കാമനയുടെ ഫലമാണ്, അല്ലാതെ സംഭവിക്കത്തില്ല. ഇതുവരെ സംഭവിച്ചതെല്ലാം കാമനയുടെ ഫലമായിട്ടാണ്. അത് പരലോകത്തിൽ സംഭവിച്ചാലും ശരി, ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായാലും ശരി, അപ്പം അത് നശിച്ചത് കൊണ്ട് തന്നെ എന്താണ് ജന്മത്തിനുള്ള പിന്നെ ഹേതുവില്ലാതെ ഫലം ഉണ്ടാകത്തില്ല. ഹേതുവേ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഫലം എങ്ങനെ ഉണ്ടാവും? അത് സംഭവിക്കുന്നില്ല. അതിനെല്ലാം തത്വജ്ഞാനമല്ലാതെ വേറെ വഴി ഇല്ല. അപ്പൊ സാധാരണഗതിയിൽ, സാധാരണഗതിയിൽ എന്ന് വെച്ചാൽ വ്യവഹാരത്തിൽ പറയുകയാണെങ്കിൽ ജന്മത്തിന് കാരണമായി വരുന്ന അത് ഈ കർമ്മാഭിവ്യക്തിയാണ്. മരണകാലത്ത് സംഭവിക്കുന്നു, കർമ്മത്തിന്റെ പ്രവൃത്തി തുടങ്ങും. അപ്പോൾ അത് അടുത്തൊരു ജന്മത്തിന് വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം തുടങ്ങും. അനാരബ്ധം എന്ന് പറയുന്നത് സഞ്ചിതം. ഈ ജന്മത്തിൽ എന്താണോ സംഭവിച്ചത് അതിനെ എന്ത് പറയും? ആരബ്ധം. ആരബ്ധമെന്നോ പ്രാരബ്ധമെന്നോ എന്ത് വേണം പറയും. അതൊഴികെ ബാക്കി ശേഷിക്കുന്നതെല്ലാം അനാരബ്ധം. പ്രാരബ്ധമാണ്, പ്രാരാബ്ധമല്ല. അത്രയും നീട്ടുണ്ട പ്രാരബ്ധം. പിന്നെ മലയാളത്തിൽ പ്രാരാബ്ധമായാലും കുഴപ്പമില്ല, കാരണം അത് അദ്വൈതികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പ്രാരാബ്ധം വീട്ടമ്മമാരും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമുക്കത് തിരുത്താനുള്ള അവകാശമൊന്നുമില്ല. മതപ്രഭാഷകർ ശ്രദ്ധിക്കണം, അവർക്കൊരു ശ്രദ്ധ വേണം. പ്രാരാബ്ധമല്ല, പ്രാരബ്ധമാണ്. അതിനാണ് ആരബ്ധം എന്ന് പറയുന്നത്. മറ്റവരൊക്കെ പറഞ്ഞോട്ടെ. എങ്ങനെ? ഉച്ചാരണത്തിൽ വരുന്ന പെശക്. ഉച്ചാരണത്തിലുള്ള പെശക് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും വരും, നമ്മൾ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. എനിക്കും ഉണ്ട് പെശക്, എനിക്കത് തിരിച്ചറിയാം. അതായത് മലയാളികൾക്ക് ഉച്ചാരണത്തിൽ വരുന്ന ഏറ്റവും വലിയ തകരാറുണ്ട്. ഖരം, അതി ഖരം, മൃദു, ഘോഷം, ഇത് തിരിച്ച് പറയാറില്ല മലയാളികൾ. അത് ഒരിക്കലും, അത് യേശുദാസ് പാടിയാലും ശരി, വടക്കേന്ത്യക്കാർ കേട്ടാൽ ചിരിക്കും, ഇതെന്താ പാടുന്നതെന്ന് ചോദിക്കും. കാരണം അക്ഷരം ശരിയല്ല, നമുക്കതൊരിക്കലും മനസ്സിലാകത്തില്ല. പിന്നെ അവരുടെ കുഴപ്പം, അത് അവർക്കും തിരിച്ചറിയത്തില്ല. അത് വൈയാകരണന്മാർക്ക് പോലും, പട്ടോജ്യതീക്ഷിതർ പോലും എഴുതിയിട്ടുണ്ട്. എന്താണ് മൂർധന്യ സകാരം എന്ന് പറയും. മൂർധന്യ ചെന്ന് ഉപയോഗിക്കുന്ന തന്നെ എന്തിനു വേണ്ടി? ഷാ തിരിച്ചു പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഷാന്ന് എഴുതിയാൽ പോരെ. അപ്പൊ ഈ തകരാറുണ്ട് ഉച്ചാരണത്തിൽ, നമ്മുടെ ഉച്ചാരണം ശരിയല്ല. മറ്റങ്ങനെയല്ല, ശബ്ദം അറിയാതെ പ്രയോഗിക്കുന്നു. ദീർഘമില്ലാത്തടത്ത് ദീർഘം ഉപയോഗിക്കുക, പരസ്യം ഉള്ളിടത്ത് നീട്ടി പറയുക, അങ്ങനെയൊക്കെയുള്ള തരം ഭാഷ അറിയാൻ വയ്യാതെ ചെയ്യുന്ന. അപ്പോ ഇവിടെ പറയുന്നത് ഇതാണ്, ജന്മത്തിന് കാരണമെന്ന് പറയുന്നത് അഭിവ്യക്തി, സംസ്കാരത്തിന്റെ അഭിവ്യക്തിയാണ്. കർമ്മിയായാലും ശരി, ഉപാസകനായാലും ശരി, അത് സംഭവിക്കാം. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിക്കാത്തത് കൊണ്ടാണ് തത്വജ്ഞാനിക്ക് പിന്നീട് ജന്മമില്ല എന്ന് പറയുന്നത്. എന്തായാലും വാസ്തവത്തിൽ ജന്മമില്ല. പിന്നെ ജന്മമുണ്ടെന്നുള്ളത് ഒരാൾ അങ്ങനെ ധരിച്ചിട്ടാണ് പറയുന്നത്, കഴിഞ്ഞ ജന്മം, വർത്തമാന ജന്മം, ഭാവി ജന്മം എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഇല്ലാത്ത ജന്മത്തെ ഉണ്ടെന്ന് ധരിച്ചിട്ട് പൂർവ്വജന്മം, വർത്തമാന ജന്മം, ഭാവി ജന്മം എന്നൊക്കെ ചിന്തിക്കുന്നിടത്താണ് ഈ കർമാഭിവ്യക്തിയൊക്കെ വരുന്നത്. എന്നുവെച്ചാൽ ജന്മത്തെ സത്യമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനെ ചർച്ച ചെയ്യുന്നിടത്തെ ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ. ആണ് നേരത്തെ ചോദിച്ച ചോദ്യവും അതാണ്. മിഥ്യ എന്ന് ധരിച്ചാലും വീണ്ടും ആവർത്തിച്ചുകൂടെ എന്നാണ്. സത്യം എന്ന് കരുതുന്നിടത്തെ ആവർത്തിയുള്ളൂ. ആവർത്തി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? സത്യത്വ ബുദ്ധിയാണ്. മിഥ്യ എന്ന് ധരിച്ചു കഴിഞ്ഞാൽ, അസത്യം എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആവർത്തി സംഭവിക്കുന്നില്ല, നിലനിൽക്കാത്ത. കാരണം നമ്മൾ ഷഡ്ഭാവ വികാരങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? അസ്ഥി ജന്മാർത്ഥി പരിണത്തി അപക്ഷയ വിനാശം. അപ്പൊ അതിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? അസ്ഥി. അസ്ഥിത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിന് പിന്നെ പരിണാമങ്ങൾ നാശം വരെയുള്ള എല്ലാം സംഭവിക്കത്തുള്ളൂ. അതിന് അസ്ഥിത്വം വേണം. അസ്തിത്വ ബുദ്ധിയാണ് അതിന് ആധാരമായിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിലെ ഓരോ ഭാവങ്ങൾക്കും വികാരങ്ങളുണ്ടെന്ന് നമ്മൾ കരുതുന്നു. ആ വികാരങ്ങളെയാണ് നമ്മൾ പറയുന്നത് ജന്മം മരണം എന്ന് പറയുന്നു. പക്ഷെ അതിന് ആധാരമായിരിക്കുന്ന എന്താണ്? അസ്ഥി. അതുകൊണ്ടാണ് ആദ്യം അസ്ഥി പറഞ്ഞത്. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? യാസ്കൻ നിരുത്തത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോ അവിടെ അതിലാദ്യം എന്തിനെ പറഞ്ഞു? അസ്ഥി. വാസ്തവത്തിൽ ആദ്യം സംഭവിക്കുന്ന ജന്മമല്ലേ? ജന്മം കളഞ്ഞിട്ടില്ലേ പിന്നെ അസ്തിത്വം വരത്തുള്ളൂ. പക്ഷെ അതല്ല, അസ്തിത്വ ബുദ്ധിയിൽ നിന്നാണ് ഈ ജന്മം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ ആ അസ്തിത്വ ബുദ്ധിക്ക് ബാധ സംഭവിച്ചു കഴിഞ്ഞാൽ, അത് തന്നെ അസത്യം എന്ന് ബോധിച്ചാൽ പിന്നെ ജന്മം മരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളും സമാധാനങ്ങളും അവിടെ ഇല്ല, അന്നും അവിടെ സംഭവിക്കുന്നില്ല. പക്ഷെ വീണ്ടും ആസ്തിത്വ ബുദ്ധിയിലാണ് നിൽക്കുകയാണെങ്കിൽ വീണ്ടും ചോദ്യം വരും. അതാണ് യോഗ്യം. മിഥ്യയായി സംഭവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു. അവിടെ ഈ അസ്തിത്വ ബുദ്ധിയിലാണ്. എന്താണോ അസത്യം എന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെട്ടില്ല. ബോധ്യപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? സത്യത്വ ബുദ്ധിയാണ്. അതെന്നുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, അങ്ങനെ ചോദിക്കാൻ കഴിയത്തില്ല. ആ വ്യത്യാസം ബോധ്യപ്പെടാത്തതുകൊണ്ട്. അപ്പോ ഇത് സത്യമാണെന്ന് കരുതുന്നിടത്തുകൊണ്ട് അതിനാണ് വ്യാവഹാരിക ബുദ്ധി എന്ന് പറയുന്നത്. മരണസമയത്ത് എന്ത് സംഭവിക്കുന്നു പറയുന്നു, അവിടെ അഭിവ്യക്തി ഉണ്ടാകുന്നു, അതനുസരിച്ച് ജന്മം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതാണ് ഇവിടെയും ചർച്ച ചെയ്യുന്നത്. അങ്ങനെയും പറയാം. അപ്പൊ ഭാഷയിൽ പ്രയോഗിക്കുമ്പോൾ ഓരോന്നിനെയും വേർതിരിച്ച് പറയുമ്പോൾ അവസാനം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ തുടക്കം ഏതാണോ അസ്തിത്വമാണ്. അസ്തിത്വത്തെ ആശ്രയിച്ച് എല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നു എന്ന. അതുകൊണ്ട് ജന്മത്തിന്റെ ആധാരം എന്ന് പറഞ്ഞ അസ്തിത്വം. അതില്ലെങ്കിൽ പിന്നെ ജന്മത്തെയോ മരണത്തെയോ കുറിച്ചുള്ള ആശങ്കകളില്ല. പക്ഷെ എനിക്കത് പറഞ്ഞ് ബോധ്യപ്പെട്ടു, പക്ഷെ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ബോധ്യപ്പെട്ടില്ല എന്ന് ഞാൻ അർത്ഥമാണ്. ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ സംശയം ഇല്ല. ബോധ്യപ്പെട്ടതിന്റെ അടയാളം എന്താണോ? സംശയം ഇല്ലാതിരിക്കുക എന്നാണ്. ബോധ്യം എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മകമായ ജ്ഞാനമാണ്. സംശയം ഉണ്ടാവാം. സംശയം ചോദിക്കുന്നത് പാപമൊന്നുമല്ല. പക്ഷെ അത് അങ്ങനെ ധരിച്ചുകളയരുത്. ഞാൻ സംശയം ചോദിക്കുന്ന എന്റെ ജ്ഞാനം കൊണ്ടാണെന്ന് ധരിക്കാതിരുന്ന എല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്നൊരു ചെറിയ സംശയം അങ്ങനെ ധരിക്കും. അവിടെയാ തകരാറ് സംഭവിക്കും. അറിയേണ്ടതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, പക്ഷെ ഒരു ചെറിയ പലരും സംശയം ചോദിക്കുന്ന അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലായി, ഒരു ചെറിയ സംശയം എന്ന് വെച്ചാൽ മനസ്സിലായില്ല എന്നേ അർത്ഥമാണ്. അല്ല, മനസ്സിലായിട്ട് സംശയമില്ല, അതിനാണ് എന്ത് പറയുന്നത്? സമ്യക് ജ്ഞാനം എന്ന് പറയുന്നതിനാണ്.